സൂത്രം 17 ഊർധ്വരേതസ്സു ച ശബ്ദേഹി. അപ്പൊ ഇവിടെ ഛാന്ദോഗ്യത്തിലെ ത്രയോ ധർമ്മസ്കന്ധ, അതിനനുസരിച്ചിട്ടാണ് പരിവ്രജനത്തെ വ്യാഖ്യാനിച്ചത്. ഇവിടെ പറഞ്ഞു അവിടെ ഛാന്ദോഗ്യത്തില് ഊർധ്വരേതസ് എന്ന് പറഞ്ഞത് നൈഷ്ഠിക ബ്രഹ്മചാരി. ഇവിടെ ഊർധ്വരേതസ് എന്ന് പറഞ്ഞാൽ പരിവ്രാജനൻ എന്നർത്ഥത്തിലാണ്. പരിവ്രജനം ഏതാശ്രമത്തിൽ നിന്നും ബ്രഹ്മചര്യം, ഗർഭസ്ഥ്യം, വാനപ്രസ്ഥം മൂന്നാശ്രമത്തിൽ നിന്നും പരിവ്രജനം ആകാം. അതാണ് ഇവിടെ പറയുന്നത്. ഊർധ്വരേതസ്സും ശ്രുതി സ്മൃതി പ്രസിദ്ധ. ഇവിടെ ഊർധ്വരേതസ് എന്ന് പറയുന്നത് സന്യാസത്തെ ഉദ്ദേശിച്ചിട്ടാണ്. അത് പ്രതിപന്ന അപ്രതിപന്ന ഗർഹസ്ഥയാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചാലും പ്രവേശിച്ചില്ലെങ്കിലും രണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച അവൻ അത് ഉപേക്ഷിച്ചു. എന്നിട്ട് അല്ലെങ്കിൽ അത് പ്രവേശിക്കാത്തവൻ ബ്രഹ്മചര്യത്തിൽ നിന്ന്, അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ബ്രഹ്മചര്യ ദേവപ്രവർജ്. ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ടും സന്യാസമാക്കാം. പിന്നെ അപാകൃത അനപാകൃത ഋണത്രയാണ്. ഋണങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് വേണം മോക്ഷത്തിൽ ശ്രദ്ധിക്കേണ്ടത്. മനോ മോക്ഷേ നിവേശയേ. ഋഷിമാരോടുള്ള എണ്ണം, ദേവന്മാരോടുള്ള എണ്ണം, പിതൃക്കളോടുള്ള എണ്ണം, അത് വേദാധ്യയനത്തിലൂടെ ഋഷിമാരോടുള്ള എണ്ണം, ദേവന്മാരോടുള്ള എണ്ണം യജ്ഞത്തിലൂടെ, പിതൃക്കളോടുള്ള എണ്ണം പിതൃദേവതകളോടുള്ള എണ്ണം, പ്രജയിലൂടെ എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യ നിഷ്ഠയിൽ വേദം അധ്യയനം ചെയ്യണം, അത് വേണം. പിന്നെ ദേവന്മാരോടുള്ള ഭരണം ദീർഘയജ്ഞം അനുഷ്ഠിക്കണമെങ്കിൽ ഗാർഹസ്ഥ്യം സ്വീകരിക്കണം, പത്നി സമേതനായിട്ടാണ് യജ്ഞം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പിതൃക്കളോടുള്ള ഭരണം കിട്ടണമെങ്കിൽ സന്താനങ്ങൾ വേണം, സന്താന ഉത്പാദനം, അതും ഗർഭസ്ഥ്യത്തിൽ ഇരുന്നേ സാധിക്കും. ഇതും മനു പറഞ്ഞിരിക്കണം. ഇതെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ പിന്നെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നൂ. ഭാഷ്യകാരൻ അതിനോട് യോജിക്കുന്നില്ല. ഭാഷ്യകാരൻ പറയുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വൈരാഗ്യം മറ്റുമില്ലാത്ത ഒരു ഉദ്ദേശിച്ച് പറഞ്ഞു. വൈരാഗ്യം ശമതമാതി യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ എണ്ണം ഈ പറയുന്ന എണ്ണത്രയം അതിനെ വീട്ടുന്നതിന് വേണ്ടി ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗർഭസ്ഥ്യ സ്വീകരിക്കണം എന്ന നിയമമില്ല. വൈരാഗ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഇല്ലെങ്കിൽ അത് വേണം എന്ന് ഭാഷകാരൻ അതിനെ വ്യാഖ്യാനിക്കുന്നു. മനു എന്ത് പറഞ്ഞോ അതെല്ലാം സ്വീകരിക്കേണ്ടതാണെന്ന് പറയുമെങ്കിലും മനുന യഥുക്തം തദ്ഭൈഷല്യം, അത് ഒരു സംസാര രോഗത്തിനുള്ള ഔഷധമാണ്. മനു എന്തു പറഞ്ഞോ അതല്ല എന്ന് പറഞ്ഞാലും ഏത് സ്മൃതിയായാലും ഏത് ശ്രുതിയായാലും ഭാഷകാരൻ സ്വീകരിക്കുന്ന എങ്ങനെയാണ്, ഭാഷകാരനല്ല ആരായാലും അങ്ങനെ ഋഷി പറഞ്ഞു അല്ലെങ്കിൽ വേദം പറഞ്ഞു എന്നതുകൊണ്ട് പ്രമാണമാണെങ്കിലും അത് വേദത്തെ പോലെ തന്നെ ഭാഷകാരന് പ്രമാണമാണ് സ്മൃതികൾ, പ്രത്യേകിച്ച് മനുസ്മൃതി ഗൗതമ സ്മൃതി തുടങ്ങി. അങ്ങനെ പ്രമാണമാണെങ്കിലും ഭാഷകാരൻ സ്വീകരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സിദ്ധാന്തത്തിന് സ്വന്തം വ്യാഖ്യാനമനുസരിച്ച് താൻ എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു അതനുസരിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ താല്പര്യം എന്താണെന്ന് അവനവന്റെ വ്യാഖ്യാനത്തിലൂടെ തീരുമാനിക്കുന്നു. ഏത് ശാസ്ത്രം ഇന്ന ആള് പറഞ്ഞു അതുകൊണ്ട് ഇന്ന കൃഷി പറഞ്ഞു അതുകൊണ്ട് അതങ്ങ് സ്വീകരിക്കുക, അങ്ങനെയല്ല. ഭാഷകാരനല്ല എല്ലാ ആചാര്യന്മാരും അങ്ങനെയാണ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് ആത്യന്തികമായി അവനവന്റെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ്. അല്ല, കൃഷി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ട് ഇതാണ് കൃഷിയുടെ അഭിപ്രായം എന്ന രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. അല്ലാതെ കൃഷി പറഞ്ഞത് ഇവിടെ മനു പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും മാനപ്രസവും കഴിഞ്ഞേ പിന്നെ സന്യാസത്തിന് പോകാവൂ, അതാണ് മനുവിൻ്റെ അഭിപ്രായം. അവിടെ മനു മറ്റൊന്നും പറഞ്ഞിട്ടില്ല, അവനവിടെ സ്പഷ്ടമായി പറഞ്ഞു എന്താണ് അനഭാകൃത്യ മോക്ഷന്തു സേവമാനു വ്രജത്യ അധഃ. കീർണങ്ങളെ വീട്ടാതെ ഒരുവൻ മോക്ഷത്തിലേക്ക് പോയാൽ വ്രജത്യ അധഃ, അവന് അധപ്പതിക്കുന്ന അധപതിനൊന്നിക്ക നരകത്തിൽ പോകും എന്നാണ് എന്ന് മനു സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പം മനുവിന് കാര്യത്തിൽ നിർബന്ധമുണ്ട്. പക്ഷെ ഭാഷകാരൻ അത് വളരെ സിമ്പിളായി വ്യാഖ്യാനിച്ച് എങ്ങനെ വൈരാഗ്യം, വൈരാഗ്യം ഇല്ലാത്തവരെ സംബന്ധിച്ച് അതൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭാഷകാരൻ പറഞ്ഞതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിലാക്കും, അതൊക്കെ പിന്നെ അവരവരുടെ ബുദ്ധി. പിന്നെ അവർ പറഞ്ഞത് അങ്ങനെ, പിന്നെ മനു പറഞ്ഞതുപോലെ ഭാഷകാരൻ അങ്ങ് സ്വീകരിച്ചാൽ പോരെ. അതാര് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് ആത്യന്തികമായി അവരവരുടെ ബുദ്ധിയാണ്. ഭാഷകാരൻ സ്വീകരിച്ചത് സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ്. മനു കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതപ്പതിക്കും, ഭാഷകാരനത് സ്വീകാര്യമില്ല. ഭാഷകാരൻ തൻ്റെ രീതി വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു അതപ്പതിക്കുമെന്ന് പറഞ്ഞത് വിവേക വൈരാഗ്യാദികൾ ഇല്ലാത്തവനെ സംബന്ധിച്ചാണ്. സ്വന്തം വ്യാഖ്യാനം കൃഷി പറഞ്ഞു എന്ന് പറഞ്ഞാലും ആത്യന്തികമായി അതൊക്കെ തീരുമാനിക്കുന്നത് ഓരോ ആചാര്യന്മാരും അവരുടെ ബുദ്ധിക്കനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഭക്ഷ്യകാലം പറയുന്നത് എന്താണ്? എണ്ണം വീട്ടണമെന്നോ വീട്ടുണ്ടാകുന്നോ അങ്ങനെയൊന്നുമില്ല, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അപാകൃത അനപാകൃത ഋണത്രയാണ് ഊർദ്വരേതസ്ഥും ശ്രുതി സ്മൃതി. അവർക്കെല്ലാം എന്താണ്? ഇവർക്കെല്ലാം പരിവ്രജനം ശ്രുതി സ്മൃതികൾ പ്രസിദ്ധമാണ്. ശ്രുതിക്കും സ്മൃതിക്കും കോൺട്രഡിക്ഷൻ വരുമ്പോൾ ശ്രുതിയെ സ്വീകരിക്കുന്നു പറയുന്നു. ശ്രുതിക്കും സ്മൃതിക്കും കോൺട്രഡിക്ഷൻ വരുമ്പോൾ ശ്രുതി വാക്യത്തെ സ്വീകരിക്കുന്നു. അതൊക്കെ ശ്രുതി സ്മൃതി ഇതിന്റെ വിരോധം എന്നൊക്കെ പറയുന്നതെല്ലാം ഇതിനെയൊക്കെ എങ്ങനെ ഓരോരുത്തരും മനസ്സിലാക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. അല്ല, ശ്രുതി സ്മൃതി എന്ന് പറയുന്നതിന് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും മാറി സ്വതന്ത്രമായൊരു നിലപാടൊന്നുമില്ല. മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കുന്നു അതിനനുസരിച്ചിട്ടാണ്. ബ്രഹ്മചര്യാദേവ എന്ന് പറഞ്ഞ് ബ്രഹ്മചര്യാദേവ എന്ന് വെച്ചാൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് മാത്രമേ പാടുള്ളൂ എന്ന് വ്യാഖ്യാനിക്കും. ബ്രഹ്മചര്യാദ ഏവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമം ഉണ്ടാവും, ബ്രഹ്മചാരി ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തണം. ബ്രഹ്മചര്യ ഏവ എന്ന് പറഞ്ഞു ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥം എങ്ങനെ ഉണ്ടാവും? ഗൃഹസ്ഥം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബ്രഹ്മചാരി ഉണ്ടാവും? അങ്ങനെയൊക്കെ വരുന്നിടത്തെല്ലാം എന്താ ചെയ്യുന്ന? വ്യാഖ്യാനമേവ ശരണം പറയും. വ്യാഖ്യാനത്തെ ആശ്രയിച്ച് വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താ? ഓരോരോ മനുഷ്യരുടെ ബുദ്ധി. ദൈവം പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതൊക്കെ മനസ്സിലാക്കുന്ന മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചിട്ടാണ് ഓരോരോ സിദ്ധാന്തങ്ങളും എല്ലാം രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരേ ഒരു വാക്യത്തിൽ നിന്ന് പല പല വ്യാഖ്യാനങ്ങൾ വരുന്നത്. തസ്മാദപി സ്വാതന്ത്ര്യം വിദ്യായ. അതുകൊണ്ടും എന്താണോ, വിദ്യ സ്വതന്ത്രമാണ്. ഈ പ്രകരണത്തിൻ്റെ താല്പര്യമാണ് പറഞ്ഞത്. വിദ്യക്ക്, വിദ്യ എന്ന് പറഞ്ഞാൽ സമ്യക് ജ്ഞാനം, കർമ്മമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് സ്വതന്ത്രമാണ് എന്ന് പറയുമ്പോൾ ജൈമിനിയുടെ നേരിട്ട് ജൈമിനിയുടെ അഭിപ്രായത്തെ ഭാഷകാരൻ നിഷേധിച്ചു. ആദ്യം വേദത്തെ വ്യാഖ്യാനിച്ച ജൈമിനിയാണെങ്കിലും ജൈമിനിയുടെ ബുദ്ധിയിൽ നിന്നും തെളിഞ്ഞില്ല. ജൈമിനിക്ക് ഭാഷകാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ജൈമിനി ഋഷിയാണെങ്കിലും വിവേക വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വിവേക വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? ശ്രുതിയുടെ ശരിയായ അർത്ഥം ബോധിക്കണം. അപ്പൊ ജൈമിനിക്ക് ബോധിച്ചില്ല. അതുകൊണ്ട് ജൈമിനിയുടെ അഭിപ്രായത്തെ ബാദരായണൻ തന്നെ നിഷേധിച്ചു. അതാണ് എട്ടാമത്തെ സൂത്രത്തിൽ പറയുന്നത്. നേരിട്ട് ഇവിടെ ജൈമിനിയും ബാദരായണനും തമ്മിലുള്ള ആശയവിനിമയം. ജൈമിനി പറയുന്നത് ശരിയല്ല എന്ന് ബാദരായണൻ പറയുന്നു. രണ്ടുപേരും ഋഷിമാരാണ്. നേരിട്ട് ജൈമിനിയുടെ അഭിപ്രായത്തെ നിഷേധിക്കണം. ബാക്കി പിന്നെ ഇതിനോടനുബന്ധിച്ച് വരുന്ന പല അഭിപ്രായങ്ങളും അതിനെയൊക്കെ നിഷേധിച്ചു. ജീവിനി എന്താ പറഞ്ഞത്? ശേഷത്വ പുരുഷാർത്ഥവാദോ യഥ അന്വേഷിച്ച് ജൈമിനി. ആ ജൈമിനിയോട് നേരെ മറുപടി പറയുകയാണ്, അധിക ഉപദേശാത്ത് ബാദരായണസ് ഏകം തദ്ദർശന. ബാദരായണനെ നേരെ നിഷേധിക്കുന്നു. ജൈമിനിയെ സംബന്ധിച്ചുള്ളത്തോളം നിർഗുണമായൊരു ആത്മാവില്ല, ഏകമായ ആത്മാവില്ല, ജീവാത്മ പരമാത്മ ഏകത്വമില്ല, സമ്യക് ജ്ഞാനമില്ല, യാതൊന്നും തന്നെ ഇല്ല. ആത്മാവെന്ന് പറയുന്ന കർത്താവും ഭോക്താവും അത് മരണശേഷം വേറൊരു ശരീരത്തെ സ്വീകരിച്ച് കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കുന്ന ആത്മാവ്, ആത്മാവുണ്ട്. ഇപ്പൊ ജൈമിനി എന്ന് പറയുന്ന ഋഷിക്ക് അതുവരെ ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞുള്ളൂ, അതിനപ്പുറം ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ബാദരായണം കുറച്ചുകൂടി മുന്നോട്ട് പോയി. അതാണ് അധിക ഉപദേശം എന്ന് പറയുന്നത്. തുശബ്ദ പക്ഷോ വിപരിവർത്തതേ, ജൈമിനിയുടെ പക്ഷത്തെ നിന്ന് മാറുന്നു. ജൈമിനിയുടെ അഭിപ്രായം ശരിയല്ല. ആദ്യത്തെ പ്രാമാണികനായ വ്യാഖ്യാതാവ് എന്നുള്ള കണക്ക് ജൈമിനിക്ക് സ്ഥാനമുണ്ട്. പക്ഷെ അതവിടെ പൂർവമീമാംസകരുടെ ഇടയിൽ കർമ്മകാണ്ഡമെല്ലാം ജൈമിനിയുടെ വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ജൈമിനിക്ക് പ്രാധാന്യമുണ്ട്. പക്ഷെ ജ്ഞാനകാണ്ഡത്തിലേക്ക് വരുമ്പം ജൈമിനി നിഷേധിച്ചേ പറ്റും. യഥുക്തം ശേഷ ത്വാത് പുരുഷാർത്ഥവാദ രീതി തന്നു. ജൈമിനിയുടെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ഭാഷ്യകാരം പറയുന്ന സമ്യക് ജ്ഞാനം ഇതെല്ലാം വെറും അർത്ഥവാദമാണ്, യാതൊരു കാര്യമില്ല. സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞു, അതിൻ്റെ നേരർത്ഥം എടുക്കരുത് എന്നാണ്. തന്നോപതി പദ്ധ്യത അത് ശരിയല്ല. കസ്മ എന്തുകൊണ്ട് അധിക ഉപദേശമാണ് പറയുന്നത്? ബാദരായണന്റെ അഭിപ്രായത്തിൽ അധിക ഉപദേശമുണ്ട്. എന്താ ഈ അധിക ഉപദേശം? ഇതി സംസാരി ആത്മാ ശരീര കർത്ത ഭോക്ത ശരീര മാത്ര വ്യതിരേകേണ വേദാന്തേഷു ഉപദിഷ്ടതോ വർണ്ണിതീന പ്രകാരേണ ഫലശ്രുതിയുടെ അർത്ഥവാദത്വം സ്യാ. ജൈമിനിയുടെ വ്യാഖ്യാനം അനുസരിച്ചിട്ടാണെങ്കിൽ, ജൈമിനി എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെയാണെങ്കിൽ ശരിയാണ്, നല്ല അർത്ഥവാദമാണ്. അത് ഇവിടെ വേദത്തിൽ മാത്രമല്ല, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എവിടെയെല്ലാം കൂടുതൽ സ്തുതിക്കുന്നുണ്ടോ വർണ്ണിക്കുന്നുണ്ടോ അതെല്ലാം അർത്ഥവാദങ്ങളാണ്. അർത്ഥവാദമായിട്ട് സ്വീകരിച്ചു പറ്റു. കാരണം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെയും വർണ്ണിച്ചു പറയും. അങ്ങനെ പറയുമ്പോൾ അതെല്ലാം അർത്ഥവാദമായിട്ടാണ്. അതെല്ലാം രാവണന് 10 തലയുണ്ടെന്ന് പറയുന്നു. ഒരു മനുഷ്യന് 10 തലയെന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. അപ്പൊ അതിനർത്ഥവാദമാണ്. അതൊക്കെ ഒരു തല സ്ഥാനത്ത് 10 തല നല്ല കാര്യത്തിന് വേണ്ടിയല്ല, ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി. ഇത്തരത്തിലത് അർത്ഥവാദപരമായിട്ട് പറയുക. ചീത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് നിന്ദിക്കാൻ വേണ്ടി, അല്ല നല്ല കഴിവുകളെ കുറിച്ചാണ് പറയണമെങ്കിൽ സ്തുതിക്കാൻ വേണ്ടി, രണ്ടും. ഈ പുരാണങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം അർത്ഥവാദങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ സമാധാനമാകും. അല്ല അതെല്ലാം തന്നെ അത് എന്താ വാച്യാർത്ഥത്തെ എടുത്തിട്ട് അതിനെന്തോ പണ്ട് 10 തലയുള്ള മനുഷ്യരുണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞു, അബദ്ധമാവും. അതുകൊണ്ട് പറയുന്നു, നിങ്ങളെങ്ങനെയാ വേദത്തെ മനസ്സിലാക്കിയത് ജൈമിനി? അവിടെയാണ് തകരാറ് പറ്റിയത്. അവിടെ ആത്മാവിനെ കുറിച്ച് ശരീരാതിരിക്തനായ ആത്മാവ്, കർത്താവും ഭോക്താവുമായ ആത്മാവ്, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആത്മാവ്, ഇങ്ങനെയൊക്കെ ധരിച്ചു. അങ്ങനെയാണെങ്കിൽ ഉപനിഷത്തിൻ്റെ അർത്ഥവാദമാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി സർവം ഖല്ലിതം ബ്രഹ്മ എന്ന അർത്ഥവാദമാണ്, സ്തുതിയാണ്. തരതി ശോകം ആത്മവിത്ത്. അങ്ങനെ ഒരു ആത്മാവിനെ അറിഞ്ഞിട്ടാരും ദുഃഖത്തെ തരണം ചെയ്യില്ല. അതെല്ലാം അർത്ഥവാദമാണ്. അത് ജൈമിനി മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ്. ഋഷി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല ബുദ്ധി വേണം ഇതൊക്കെ മനസ്സിലാക്കും. സൂക്ഷ്മബുദ്ധി വേണം, മനസ്സിൽ വിവേക വൈരാഗ്യങ്ങളൊക്കെ വേണം. അങ്ങനെ ഒരുപാട് യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിലേ വേദത്തിന്റെ താല്പര്യം മനസ്സിലാവും എന്നാണ് ഭാഷ്യക്കാരന്റെ പക്ഷം. അല്ലെങ്കിൽ വേദ താല്പര്യം കർമ്മത്തിലാണെന്ന് ധരിച്ച് കർമ്മകാന്ഡത്തിൽ പോകും. കർമ്മകാന്ഡത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെയാണ് ധാരണ. പരലോകത്തെ പ്രാപിക്കുന്ന ആത്മാവ് ആത്മാവിന് പരലോകത്ത് പോകാൻ വേണ്ടി ഇവിടെ കർമ്മം ചെയ്യണം. അതാണ് യതി സംസാരിയോ ആത്മാ ശരീര. ഈ ശരീരൻ ശരീര സംബന്ധിയായിരിക്കുന്ന ഈ ആത്മാവ് സംസാരിയാണോ എന്ന് വെച്ചാൽ ജന്മങ്ങളെ പ്രാപിക്കുന്നവനാണ് എങ്കിൽ കർത്താഭോക്താവ്, കർത്താവും ഭോക്താവുമാണ്. കർമ്മങ്ങൾ ചെയ്യുന്നവനും അതിൻ്റെ ഫലത്തെ അനുഭവിക്കും. ഈ കർത്താവ് ഭോക്താവ് എന്നുള്ള ഈ രണ്ട് ആശയത്തിൽ നിന്നുകൊണ്ടാണ് കർമ്മകാന്ഡം മുഴുവൻ. ഭാഷ്യക്കാരനാണെങ്കിലോ നിരന്തരം നിഷേധിക്കുന്ന ഇതിനെയാണ്, കർത്താവുമല്ല ഭോക്താവും. ഭാഷ്യക്കാരൻ നിഷേധിക്കും. ഇവിടെ പറയുന്നത് ബാദരായണ നിഷേധിക്കുന്നു. ബാദരായണം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികോപദേശാത്ത് ബാദരായണ ഏവം തദ്ദർശനം. അവിടെ ബാദരായണൻ ആത്മാവിന് അകർത്താവാണെന്നോ അഭോക്താവാണെന്നോ പറയുന്നെന്ന് സൂത്രത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല. അസംസാരിയായ ആത്മാവിനെയാണ് ഇവിടെ പറയുന്നതെന്നും മനസ്സിലാകത്തില്ല. ആ അകർത്താവെന്നോ ഭോക്താവെന്നോ ഒന്നും സൂത്രത്തിയില്ല. ഇതൊക്കെ ഭാഷ്യകാരൻ കണ്ടെത്തുന്നതാണ് സൂത്രത്തിൽ. എന്നുവെച്ചാൽ ഭാഷ്യകാരൻ അവിടെയെല്ലാം എന്താണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന സിദ്ധാന്തത്തെ വിശദീകരിക്കുകയാണ്. ഇതാണ് സർവത്ര അങ്ങനെ തന്നെയാണ്. സ്പഷ്ടമായി ഇന്നതാണ് എന്നൊരു സൂത്രത്തിൽ പറയുകയാണെങ്കിൽ ശരി, പിന്നെ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുണ്ട്. എന്തിനാ വ്യാഖ്യാനം? വ്യാഖ്യാനം വേണ്ടി വരുന്നതന്നെ എന്തുകൊണ്ട്? അത് അസ്പഷ്ടമാണ്, അവ്യക്തമാണ്, ചെറുത്തൊന്നും മനസ്സിലാകത്തില്ല. അധികോപദേശാത്തു ബാദരായണ സേവം തദ്ദർശന എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഇവിടെ അധികോപദേശം എന്ന് പറയുന്നത് അകർത്താവും അഭോക്താവുമായ ആത്മാവ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഭാഷ്യത്തെ ആശ്രയിച്ചേ പറ്റും. അതുകൊണ്ട് കർത്താവും ഭോക്താവുമായ ശരീര മാത്രം വ്യതിരേഖയാണ്. ശരീരത്തിൽ നിന്ന് വേറിട്ട് ഉള്ള സർവശരീരങ്ങളിൽ നിന്നും ഭിന്നനായ ഒരാത്മാവുണ്ട്. വേദാന്തേഷ ഉപദിഷ്ടസ്യാത്. അങ്ങനെ ഒരാത്മാവിനെ ഉപനിഷത്തിൽ ഉപദേശിച്ചേന് എന്നാണ്. എങ്ങനെയാണെങ്കിൽ ആത്മാവ് സംസാരിയാണ്. തതോ വർണ്ണിതേന പ്രകാരം, അങ്ങനെ ആത്മാവിനെ സംസാരിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വർണ്ണിതേന പ്രകാരേണ ജൈമിനി വ്യാഖ്യാനിച്ചതുപോലെ ഫലശ്രുതിയുടെ അർത്ഥവാദത്വം ഉപനിഷത്ത് അർത്ഥവാദമായി ആയിരുന്നേനെ ആശങ്കയാണ്. ആശങ്കയാവുന്ന അങ്ങനെ സംഭവിച്ചേനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല എന്നർത്ഥം. ഭക്ഷ്യകാരം പറയും ഇതൊന്നും ശരിയല്ല, ജൈമിനിയുടെ വ്യാഖ്യാനമേ ശരിയല്ല. എന്തുകൊണ്ട് അധിക താവത് ശരീരാദാത്മനോ അസംസാരി ഈശ്വര കർത്തൃത്വാദി സംസാരി ധർമ്മരഹിത അപഗതപാത്മത്വാദി വിശേഷണ പരമാത്മാ വിദ്യത്വന ഉപദേശിതേ വേദാന്തേഷു. അപ്പോൾ ജൈമിനിക്ക് കാണാൻ കഴിയാത്തത് വേദത്തിലുണ്ട് എന്നാണ്. ജൈമിനിക്ക് മാത്രമല്ല, എത്രയോ ഋഷിമാരുണ്ടായിരുന്നു. അവർക്കാർക്കും കാണാൻ കഴിയാത്ത വേദത്തിന്റെ കാലം ഏതാ? 2000, 3000, 5000, 10000, 15000, 30000 വരെ പറയുന്നവരുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ, പുരാതനമാണ് വേദം. കാര്യത്തിൽ ഒരു സംശയമില്ല. വേദത്തിൽ വന്നിരിക്കുന്നതെല്ലാം ഋഷിമാരാണ്. പിന്നെ അതിൽ തന്നെ പല ഋഷിമാരും പുരാണങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യാജ്ഞവൽക്കനും കണ്ണൂനും എല്ലാം പുരാണങ്ങളിലുമുണ്ട്. അപ്പോൾ വൈദിക കാലം കഴിഞ്ഞ് പൗരാണികന്മാരുടെ കാലവും കഴിഞ്ഞ് വരുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് എന്നുവെച്ചാൽ ഈ ഋഷിമാരും ഈ മുനിമാരും ഒക്കെ അവരുടെ പ്രവൃത്തികളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ്. എന്നുവെച്ചാൽ വേദം ഉപദേശിച്ച് പുരാണങ്ങളും എല്ലാം രചിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഭാഷ്യകാരം വരുന്നത്. അത് ആധുനിക കാലമാണ്. അപ്പം ജൈവിന് മാത്രമല്ല, ഈ കടന്നുപോയ ഒരു മുനിക്കും ഋഷിക്കും കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണ് ഭാഷ്യകാരം പറയുന്നത്. അദ്വൈതം അതിലുണ്ടെന്ന് പറയുന്നു. പിന്നീട് അദ്വൈതം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷ്യക്കാരനോട് അതേ കാലഘട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും, ഗൗഡവാദരോ അല്ലെങ്കിൽ അതിന് ശേഷം വന്നിട്ടുള്ളവരോ ഒക്കെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഭാഷ്യക്കാരൻ്റെ അദ്വൈതം അന്നുവരെയുള്ള ഒരു ഋഷിക്കും ഒരു മുനിക്കും വ്യക്തമായും പിടികിട്ടിയില്ല. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. അത് ആറ്റം ബോംബ് കണ്ടുപിടിച്ചെന്ന് പറയും പോലെയുള്ള ഒരു കണ്ടുപിടുത്തമാണ് അന്നത്തെ കാലഘട്ടം. തത്വചിന്തയിലെ ഒരു കണ്ടുപിടുത്തം. അതുകൊണ്ട് എന്ത് ചെയ്തു, അതുവരെയുള്ള എല്ലാ മുനിമാരും എല്ലാ ഋഷിമാരും സ്ഥാപിച്ച സിദ്ധാന്തങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടു എല്ലാത്തിനെയും. അതാണ് പറയുന്നത്. അതുവരെയുള്ളവരെല്ലാം ധരിച്ചിരുന്നത് എന്താണ്? ആത്മാ. പലരും ആത്മാവിനെ അംഗീകരിച്ചില്ല. അംഗീകരിച്ചവർ തന്നെ ആത്മാ സംസാരിയാണ്, സർവശരീരങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്നവനാണ്, ഇങ്ങനെയൊക്കെ ധരിച്ചു. അപ്പോൾ അതിനെല്ലാം നിഷേധിക്കുകയാണ്. അത് ശരിയല്ല. ഇവിടെ കൂടുതലായിട്ട് എന്താ പറയുന്ന, അധിക സ്ഥാവത് ബാദരായണം പറയുന്നതായിട്ട് ഭാഷ്യകാരൻ പറയുന്നു. ശരീരാദാത്മനോ അസംസാരി ഈശ്വര. ഈ ജീവനിൽ നിന്നും നേരിട്ട് അതല്ലാതെ അസംസാരി ഈശ്വര, അസംസാരിയായ ഈശ്വരനായിരിക്കുന്ന, അസംസാരി എന്ന് പറയുന്ന ഈശ്വരനാണ്. സംസാരി എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം അധീനപ്പെട്ടു. അസംസാരി എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം അതീതനാണ്, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. കർത്തൃത്വാദി സംസാരി ധർമ്മരഹിതോ. കർത്തൃത്വാദി സംസാരി ധർമ്മങ്ങളൊന്നുമില്ല, ജീവധർമ്മങ്ങളൊന്നുമില്ല, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപഹതപാത്മത്വാദി വിശേഷണ, പാപപുണ്യരഹിതൻ. പാപപുണ്യരഹിതനാണെങ്കിൽ പിന്നെ എങ്ങനെയാ പരലോകത്ത് പോകുന്നു? മരണശേഷം പിന്നെ ഇവിടെ ജന്മം ആണ്. അപഹതപാത്മത്വാദി വിശേഷണം. പരമാത്മാ, ഈ ആത്മാവ് പരമാത്മാവ് തന്നെയാണ്. വേദ്യത്വേന ഉപദേശിച്ചതേ വേദാന്തേഷു, ആ പരമാത്മാവാണ് ന്യായമായി അറിയേണ്ടതായി ഉപനിഷത്തുകളിൽ ഉപദേശിക്കപ്പെടുന്നത് എന്നാണ് ഭാഷ്യകാരന്റെ സിദ്ധാന്തം. ഭാഷ്യകാരൻ ഒരിക്കലും തന്റെ സിദ്ധാന്തമാണെന്ന് പറയത്തില്ല. ഇവിടെ പിന്നാരുടേതെന്ന് പറയും, ബാദരായണന്റെ. അതാണ് എന്റെ വ്യത്യാസം. ബാദരായണൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ, ബാദരായണൻ എന്റെ പേരിവിടെ സൂത്രത്തിൽ വന്നു. സൂത്രത്തിൽ പേര് വന്ന ഏത് ബാദരായണൻ, ഇതാരെന്നും അറിയത്തില്ല. ഏതായി ബാദരായണൻ ബ്രഹ്മസൂത്ര രചിച്ച ബാദരായണനാണോ അതോ വേറൊരാളാണോ, അതൊന്നുമില്ല, അതിന് ചരിത്രമില്ല. പക്ഷെ ഒരു പേരുണ്ട്. ആ ബാദരായണന്റെ അഭിപ്രായമായിട്ടാണ് ഭാഷകാരൻ പറയുന്നത്. അല്ല, ഇതെന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? വിദ്വാൻമാർ സ്വീകരിക്കത്തില്ല എന്ന് എന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് അംഗീകാരം കിട്ടത്തില്ല. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് കുറഞ്ഞ് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ അത് പറയണം വേദത്തിന്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ സ്മൃതിയാണ്, അല്ലെങ്കിൽ ബാദരായണനെ പോലുള്ള ആചാര്യന്മാർ വേദത്തെ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നുണ്ടെങ്കിലും പറയണം. എന്നാലേ അന്ന് വിദ്വത് സദസ്സിൽ അംഗീകാരം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം വ്യാഖ്യാനിച്ച് സ്വന്തം അഭിപ്രായം പറയുന്നത്. ആ കാലഘട്ടത്തിൽ അതേ നടക്കും. പിൽക്കാലത്ത് കുറച്ചുകൂടി മനുഷ്യൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്വതന്ത്ര കൃതികൾ ഉണ്ടാകുന്നത്. സ്വന്തം അഭിപ്രായം ആയിട്ട് പറഞ്ഞാലും മറ്റുള്ളവർ അംഗീകരിക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും സ്വതന്ത്രമായി ഒരു കൃതി എഴുതിയാലും അവിടെയും മറ്റുള്ളവർക്ക് അംഗീകാരം വേണമെങ്കിൽ എന്തു വേണം, എന്തു വേണം, ഏതെങ്കിലും ഒരു പാരമ്പര്യത്തോട് കടപ്പെട്ടിരിക്കുന്നു. പറയേണ്ടി വരും ഞങ്ങളുടെ പരമ്പരയിൽ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരും. ഭാഷകാരൻ തന്നെ പറയുന്നു, ഇത് എന്റെ പരമ്പരയാണ്, ബാദരായണനുള്ള ആ പരമ്പര. അങ്ങനെ പരമ്പരയുടെ പേര് പറഞ്ഞു. ഇതാണ് ഇന്നത്തെ ചിന്തയും അന്നത്തെ ചിന്തയുമായിട്ടുള്ള വ്യത്യാസം. ഇന്നാർക്കും ഏത് ചിന്തയും സ്വതന്ത്രമായി അംഗീകരിക്കാം, ആൾക്കാർ വിമർശിക്കാം, സ്വീകരിക്കാം, തള്ളിക്കളയാം. അപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവരത് അംഗീകരിക്കും, അല്ലെങ്കിൽ തള്ളിക്കളയും. സ്വതന്ത്രമായ ചിന്തകൾ അവതരിപ്പിക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ അത് സാധ്യമുണ്ട്. ഒന്ന് ശ്രുതി സ്മൃതിയൊക്കെ വ്യാഖ്യാനിച്ചേ പറയാൻ പറ്റും. അങ്ങനെ ശ്രുതി സ്മൃതിയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അന്നുവരെയുള്ള ആശയത്തിന് വിരുദ്ധമാണ് ആശയമെങ്കിൽ പറയേണ്ടി വരും, ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണോ? അപ്പോൾ അറിവിനെ പാരമ്പര്യമായിട്ടേ സ്വീകരിച്ചിരുന്നു, അല്ല സ്വതന്ത്രമായ അറിവ്. അങ്ങനെയൊന്നും സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ വാസ്തവത്തിൽ ഈ ഓരോരുത്തരുടെ അറിവ് സ്വതന്ത്രം തന്നെയാണ്. പക്ഷെ അവർ പാരമ്പര്യത്തിൽ കൊണ്ടൊന്ന് കെട്ടുമെന്നുള്ളതേ ഉള്ളൂ. സ്വതന്ത്രമാണെന്നുള്ളതിന് തെളിവ് ഈ തരത്തിൽ മുമ്പ് ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. അത് തന്നെ അതിന്റെ തെളിവ്. ഭാഷകാരം വ്യാഖ്യാനിച്ചതുപോലെ അതിന് മുമ്പ് ആരും തന്നെ ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചില്ല. വ്യാഖ്യാനിച്ചവരെല്ലാം വേറെ രീതിയിലാണ്. അപ്പോൾ ഇത് സ്വതന്ത്രമാണ്, ഈ ആശയം സ്വന്തമാണ്. പക്ഷെ സ്വതന്ത്രമെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. പറയുന്നത് പാരമ്പര്യമാണ്. ആര് പറഞ്ഞു? ബാദരായണം പറഞ്ഞിരിക്കുന്നു. ബാദരായണം എവിടെ പറഞ്ഞു? ബ്രഹ്മസൂത്രത്തിൽ. ബ്രഹ്മസൂത്രത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? ഇന്നാദിഗണത്തിൽ ഇന്നാത്ത സൂത്രത്തിൽ. അവിടെ നോക്കിയിട്ട് ഇതൊന്നും അല്ലല്ലോ, അത് അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, മനസ്സിലാവുന്നില്ല, അതിനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട്. എനിക്ക് അതിനുള്ള യോഗ്യത വേണം. ഇതാണ് പാരമ്പര്യം, ഇതാണ് ഓരോ ആചാര്യന്മാരും പറയും. രാമാനുജൻ പറയും, എനിക്ക് മുമ്പുള്ള ആചാര്യന്മാർ, യമുനാചാര്യൻ പോലെയുള്ളവരുടെ പാരമ്പര്യത്തെ പിന്തുടർന്നാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ആ പാരമ്പര്യം എവിടെ നിന്ന് വന്നു? സാക്ഷാത് വ്യാസഭഗവാനിൽ നിന്ന്. ശങ്കരാചാര്യൻ പറയുന്നതാണ് ഈ പാരമ്പര്യം എവിടെ നിന്ന് കിട്ടി? വ്യാസനിൽ നിന്ന്. ഒരേ ഒരു പാരമ്പര്യം ഒരിടത്തു നിന്നാണ്, വ്യാസനിൽ നിന്നാണ്. ഒരാളുടെ ആണെങ്കിൽ ഇതെങ്ങനെ ഇത് രണ്ടായി? മറ്റേ ആൾക്ക് പിടികിട്ടിയില്ല, എനിക്കേ പിടികിട്ടിയു. കാര്യം സിമ്പിളാണ്. വ്യാസ പാരമ്പര്യത്തെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. പക്ഷെ എന്തു പറയുന്നു? മറ്റേ ആൾക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല, എനിക്ക് പിടികിട്ടിട്ടു. അങ്ങനെ എന്ത് ധരിച്ചിരിക്കുന്നു? അത് ശരിയല്ല. അത് രാമാനുജൻ മാധ്വനും അവരുടെ ശിഷ്യ വ്യാഖ്യാതാക്കളുമല്ല. ശങ്കരൻ ശങ്കരൻ എന്ന് പറഞ്ഞു തന്നെ നിഷേധിക്കും. അങ്ങനെ പറഞ്ഞാണ് നിഷേധിക്കുന്നത്. അല്ല, ഇന്ന് നമ്മൾ പറയുന്ന പോലെ ശങ്കരാചാര്യ സ്വാമി തിരുവടികൾ എന്നൊന്നും പറഞ്ഞല്ല. പക്ഷെ അത് വേറൊരു കാര്യം കൂടിയുണ്ട്, അതും മനസ്സിലാകും. പഴയ എഴുത്തുകാരൊന്നും ഇങ്ങനെ എഴുതി ഇന്നിടത്ത്, ചിലപ്പോൾ ശിഷ്യ പരമ്പരയിലല്ലാതെ പേര് പറയുന്നിടത്ത് വിശേഷങ്ങൾ ചേർക്കാറില്ല. അങ്ങനെയുണ്ട്, പഴയ പഴയ ആചാര്യന്മാരുടെ പേര് പറയുമ്പോൾ ശ്രീ ശ്രീ ശ്രീ എന്നൊന്നും ചേർക്കാറില്ല ഇന്നത്തെ പോലെ. ഈ ആധുനിക കാലത്ത് ഒന്നാണ്, വ്യാസനോടത്ത് വ്യാസനെ പറയത്തുള്ളൂ. വ്യാസേന ഉക്തം, ജൈമിന ഉക്തം, പിന്നെ വേണമെങ്കിൽ പറയും. എന്താണോ ഇവിടെ ഇപ്പോൾ ശങ്കരാചാര്യർ പറയും പോലെ, അത് സ്തുതിപരമായിട്ടുള്ള ജൈമിനി വളരെ പ്രൗഢമതിയാണ്, വിദ്വാനാണ്, ഇങ്ങനെയൊക്കെ പറയും, അവരുടെ പാണ്ഡിത്യത്തെ കാണിച്ചു. അങ്ങനെ അല്ലാതെ സാധാരണഗതി പറയുമ്പോൾ ഗൗതമേന ഉക്തം, കണാദേന ഉക്തം, സായണേന ഉക്തം, ഇങ്ങനെ പറയത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അതും ഇടയ്ക്ക് പറഞ്ഞല്ലോ. സാധാരണഗതിയിൽ പറയുമ്പോഴത്തേക്ക് പേര് മാത്രമേ പറയുള്ളൂ, പലയിടത്തും ഭാഷകാരനും അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ചില സ്ഥലങ്ങളിൽ വിശേഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയും, ഗൗതമേന എന്നൊക്കെ പലയിടത്തും പറഞ്ഞു, ജൈമിനിന എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം അവരുടെ ചില ആശയങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം എന്തെങ്കിലും വിശേഷണം ചേർക്കും. എന്നുവെച്ചാൽ അവർ സാർവത്രികമായിരുന്നില്ല, പേരേ പറയത്തുള്ളൂ. പേര് മാത്രം പറഞ്ഞാൽ മതി, അങ്ങനെ പേര് പറയുന്നുണ്ട് അത് നിന്ദയാണ് എന്നാരും കരുതത്തില്ല. ഇന്നിപ്പോൾ പിന്നീട് വന്നപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ വിശേഷം ചേർത്ത് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ പേര് മാത്രം പറഞ്ഞാൽ അത് നിന്ദയാണെന്ന് തോന്നുന്നു. പണ്ടങ്ങനെ പഴയ രചനകളിലൊന്നും അങ്ങനെ ഇല്ല, പേര് പറഞ്ഞാൽ അത് നിന്ദയല്ല, പേരിൻ്റെ ആവശ്യമുള്ളൂ. ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, പക്ഷെ സാധാരണമല്ല. അതുകൊണ്ടിവിടെ പറയുന്നത് ബാദരായണന്റെ പേരിൽ ഭാഷകാരൻ തൻ്റെ ആശയങ്ങൾ പറയുന്നു, തൻ്റെ സിദ്ധാന്തത്തെ പറയുന്നു. ഇത് മറ്റാരും കണ്ടെത്തിയതല്ല. ഒരു ബാദരായണൻ ഇത് കണ്ടെത്തി എന്നുള്ളതിന് ഒരിടത്ത് യാതൊരു തെളിവുമില്ല. എവിടെയാണോ ബാധകന്റെ പേര് പറയുന്നത് അവിടെ നീ കാര്യം പറയുന്നു. എല്ലാം ഭാഷകാരന്റെ തന്നെ കണ്ടെത്തലുകളാണ്. അതങ്ങനെ വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ വേറെ ഒരു വ്യാഖ്യാനം ഉണ്ടാകത്തില്ലായിരുന്നു. ആർക്കും സാധ്യമല്ല. ഭാഷകാരൻ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യവരി ഇതിനെ വ്യാഖ്യാനിച്ച ആർക്കും ദ്വൈതമോ ഇഷ്ടാദ്വൈതമോ ഒന്നും ആക്കാൻ പറ്റത്തില്ല. അദ്വൈതത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രക്രിയകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താവുന്നേ ഉള്ളൂ. എന്നാലും ആത്യന്തികമായി അദ്വൈതത്തിൽ നിന്നും മാറാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെ ആശയം സ്പഷ്ടമാണ്. ഭാഷകാരൻ എന്താണോ പറയുന്ന ആശയം വളരെ സ്പഷ്ടമാണ് ഭാഷ്യത്തിൽ. ഇതുപോലെ സൂത്രങ്ങൾക്ക് സ്പഷ്ടത ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇത്രയും വ്യത്യാസം വരില്ലായിരുന്നു. ഇവിടെ അധികമായിട്ട് എന്താണ് പറഞ്ഞത്? സവത് ശരീരാത്മനസംസാരി ഈശ്വര കർത്തൃത്വാദി സംസാരധർമ്മരീതു അപഗതപാത്മത്വാദി വിശേഷണ പരമാത്മാ വേദ്യത്തനുപദിശിതേ വേദാന്തേഷ. ഉപനിഷത്തുകളെല്ലാം അദ്വൈതനായിരിക്കുന്ന പരമാത്മാവിനെ, ജീവ ഈശ്വര ജഗത് ഭേദരഹിതനായിരിക്കുന്നു ആ പരമാത്മാവിനെയാണ് ഉപദേശിക്കുന്നത്. നജ തദ്വിജ്ഞാനം കർമ്മണാം പ്രവർത്തകം ഭവതി. ഇവിടെയാണ് ഭാഷകാരൻ തന്റെ സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പരമാത്മജ്ഞാനം ഒരിക്കലും കർമ്മത്തിന് കാരണമല്ല. അങ്ങനെ ഒരു പരമാത്മജ്ഞാനത്തോടുകൂടി പിന്നെ ഈ കർമ്മങ്ങൾ ചെയ്യുക സാധ്യമല്ല. ഒരുത്തരത്തിലും ജൈമിനിക്ക് അങ്ങനെ ഒരു പരമാർത്ഥജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ കർമ്മങ്ങളെല്ലാം വ്യാഖ്യാനിക്കും. അതാണ് നജതദ്വിജ്ഞാനം കർമ്മണാം പ്രവർത്തകം ഭൂതി പ്രത്യുത മറിച്ച് കർമാണി ഉച്ഛിനത്തീരി പക്ഷ്യത്തി. കർമ്മങ്ങളെല്ലാം നശിപ്പിക്കുന്നു. സമ്യജ്ഞാനം വന്നാൽ കർമ്മങ്ങൾ അവസാനിക്കും. ഭാഷ്യകാരന്റെ മുഖ്യമായ സിദ്ധാന്തം ഇതാണ്. സമ്യജ്ഞാനം കർമ്മങ്ങൾ അവസാനിച്ചു. പ്രധാനമായിട്ടും വൈദിക കർമ്മങ്ങളെ അവസാനിപ്പിക്കുക. ആ വൈദിക കർമ്മങ്ങളിൽ നിന്നും ഉള്ള മോചനം, അത് തന്നെ മുക്തി. ആ കർമ്മങ്ങളാണ് ഫലത്തെ കൊടുത്ത് സംസാരത്തെ ഉണ്ടാക്കുന്നത്. ആ കർമ്മത്തിൽ നിന്ന് മോചിച്ചാൽ പിന്നെ ഫലവുമില്ല, സംസാരവുമില്ല, മുക്തനായി. ഉപമർദ്ദം ച ഒക്ഷിതി ഉപമർദ്ദം ചൈത്യ ത്രൈക്കാരി ഉപമർദ്ദം ച എന്ന് പറയുന്ന സൂത്രത്തിൽ വിശദീകരിക്കും. അതവിടെ മനസ്സിലാക്കാം. തസ്മാ പുരുഷാർത്ഥോ അധഃ ശബ്ദാതിഥിയൻ മതം ഭഗവതോ ബാദരായണസ്യ തദ്ധൈവ തിഷ്ഠതി. അതുകൊണ്ട് ഇവിടെ ബാദരായണൻ, ബാദരായണനെ വിശേഷിപ്പിക്കുന്നു. ഭഗവാൻ ബാദരായണൻ എന്ന് വെച്ചാൽ ബാദരായണനിലൂടെയാണ് തന്റെ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാദരായണന്റെ അഭിപ്രായം മതം, അതാണ് പറഞ്ഞത്. മതം എന്ന് പറഞ്ഞാൽ ഭാഷകാരനും പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണ്ടും മതം ഉണ്ടായിരുന്നു എന്നാരും കയറി പറഞ്ഞു. റിലിജിയൻ അല്ല, സിദ്ധാന്തമാണ്. അതാണ് ബാദരായണന്റെ സിദ്ധാന്തം. അവര് വേദത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ ആ സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് അവരൊക്കെ സംസാരിച്ചിരുന്നത്. അത് വേദത്തെ വ്യാഖ്യാനിച്ച് വേദത്തെ വ്യാഖ്യാനിച്ചിട്ടാണ് അത് പറയുന്നത്. പിൽക്കാലത്ത് വന്ന മതങ്ങളുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഇതെല്ലാം വേദത്തിൽ നിന്നുകൊണ്ടാണ്. അതും ഇതിനെല്ലാം ബന്ധം ജാതികളുമായിട്ടാണ്. ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതെല്ലാം ജാതികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോ ഇത് ജാതി ധർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വേണമെങ്കിൽ ജാതികളുടെ മതമെന്ന് വേണമെങ്കിലും പറയാം. അല്ലാതെ സ്വതന്ത്രമായ നിലയിൽ ഏതെങ്കിലും ഒരു ആശയത്തെ പറയുന്നതല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ട് ഇതിനെയൊന്നും ആശ്രയിക്കാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് വന്ന ജൈനന്മാരും ബൗദ്ധന്മാരും ഒക്കെ പറഞ്ഞ അതും പ്രചാരത്തിലിരുന്നൊക്കെ എങ്ങനെ ഓരോ സിദ്ധാന്തങ്ങളുടെ രൂപത്തിലാണ്. അങ്ങനെയാണത് പ്രചാരത്തിൽ. അതും പിന്നീടൊരു മതം എന്നുള്ള രീതി വരുന്നത് അത് ഭിക്ഷുധർമ്മമായിട്ടാണ് നിലനിന്നിരുന്നത് ആദ്യം. പിന്നെ ക്രമേണ അത് പ്രചരിച്ച് അതിന് കാലക്രമേണയാണ് അതിനൊക്കെ മതത്തിൻ്റെ സ്വഭാവം വരുന്നത്. അപ്പം മതമെന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് അതൊരു സിദ്ധാന്തമായിട്ടാണ് ഭാഷ്യകാരനും ബൗദ്ധന്മാരെയും ജൈനന്മാരെയൊക്കെ നിഷേധിക്കുമ്പോൾ അവരുടെ മതത്തെ സിദ്ധാന്തത്തെയാണ് നിഷേധിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാട് ശരിയില്ലെന്നാണ് പറയുന്നത്, ആശയം ശരിയല്ല. ഇപ്പൊ സിദ്ധാന്ത രൂപത്തിലുള്ള മതമാണ്. മതങ്ങളെ അല്ലാത്ത മതത്തെയൊക്കെ സൃഷ്ടിക്കുന്ന ആരാണ്? മറ്റുള്ള മതങ്ങള് എന്നാ പുരോഹിതന്മാരാണ് മതത്തെ സൃഷ്ടിക്കുന്നത്. ഉപദേശിച്ച ഒരാരും മതത്തെ സൃഷ്ടിച്ചില്ല. ക്രിസ്തു മതത്തെ സൃഷ്ടിച്ചില്ല. നബി ഇസ്ലാം മതത്തെ പൗരോഹിത്യം വരുമ്പോഴാണ് അത് എന്നൊരു മതത്തിൻ്റെ അവരുപദേശിക്കുമ്പോൾ അതൊരാശയമായിട്ട് ഉപദേശിക്കത്തേണ്. ക്രമേണ അത് അതിൻ്റെ പൗരോഹിത്യത്തിന് ശക്തി വരുമ്പോൾ അത് ഒരു മതത്തിൻ്റെ രൂപം, വിശ്വാസത്തിനുപരിയായി മതമായിട്ട് മാറും. അതെല്ലാത്തിനും പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ മതം എന്ന് പറയുമ്പോൾ അതിൻ്റെ സിദ്ധാന്തം കൊണ്ട് പറയുന്നു, യത്മതം ഭഗവതോ ബാദരായണസ്യ, ഭഗവാൻ ബാദരായണന്റെ മതം എന്ന് വെച്ചാൽ തനിക്ക് സമ്മതമായിട്ടുള്ളത്. തനിക്ക് സമ്മതമായതുകൊണ്ടാണ് ബാദരായണ ഭഗവതോ എന്നൊരു വിശേഷം വെച്ചത്. അല്ലെങ്കിൽ ജൈമിനിയെ പറയത്തുള്ളൂ ഭഗവത എന്നൊന്നും പറയത്തില്ല. തത്തഥൈവ തിഷ്ഠതി, അതിന് മാറ്റമൊന്നും വരുന്നില്ല എന്നാണ്. ന ശേഷത്വ പ്രവൃത്തി ബിർഹേത്വാഭാസി ചാലയിതും ശക്തി. ജൈമിനി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ തൊടാൻ പറ്റത്തില്ലെന്ന്. ശേഷത്വ പ്രവൃത്തി ഹേത്വാഭാസൈ എന്നുമ്പ് പറഞ്ഞ ശേഷത്വാദി ഹേതുക്കളല്ല, ഹേത്വാഭാസങ്ങളെ കൊണ്ട് അതിനെ സ്പർശിക്കാൻ കൂടി കഴിയത്തില്ല. തത്തദൈവ തിഷ്ഠതി, അതാണ് ശരിയായ മതം സിദ്ധാന്തം എന്നാണ്. തഥാ ഹി തം അധികം ശരീര ഈശ്വരം ആത്മാനം ദർശയന്തി ശ്രുതേഹ. ഈ അധികമായി പറയുന്നു എന്ന് പറയുന്ന എന്താണ്? ആ ജീവഭാവത്തിൽ നിന്നും കൂടുതലായി ഈശ്വരഭാവത്തെ ശ്രുതികൾ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാ പറയുന്നതാണ് അധികം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഉപനിഷത്തുകൾ ഇത്രയും സ്പഷ്ടമായി വെളിപ്പെടുത്തിയിട്ടും ജൈമിനിക്കത് കാണാൻ കഴിഞ്ഞില്ല. ജൈമിനി കണ്ടത് എന്താണ്? ഈശ്വരൻ ഈശ്വരനെ കണ്ടില്ല ഒന്ന്, ശരീരവ്യതിരിക്തനായ ഈ ജീവനെ കണ്ടുള്ളൂ. അനത്തം അധികം ശാരീരാ അധികം, അതാണ് ജീവനിൽ നിന്ന് അന്യമായി. ജീവൻ എന്ന് പറയുന്നത് സംസാരിയായ ജീവനിൽ നിന്ന് അന്യമായി ഈശ്വരം ആത്മാനം ദർശയന്തി. പൂർവമീമാംസാ സൂത്രത്തിലുള്ള ശാരീരനെ കുറിച്ചുള്ള വിശകലനമായതുകൊണ്ടാണ് ഇതിന് ശാരീര സൂത്രം എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു പേര് വന്നാണ്. ശരീരൻ എന്ന് പറയുന്നത് ജീവാത്മാവ് തന്നെയാണ്. എന്നുവെച്ചാൽ ആ ജീവാത്മാവ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ട്, ആ ഇതുണ്ടല്ലോ. അപ്പൊ ആ ജീവാത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ട് ശരീരക ശരീരക സൂത്രം എന്ന് പേര് വന്നു. അത് പിൽക്കാലത്ത് വന്നായിരിക്കാം. ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ പൂർവമീമാംസയിൽ അതല്ല ചർച്ച ചെയ്യുന്നു. അവിടെ കർമ്മങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്നുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടി പിൽക്കാലത്ത് ആരെങ്കിലും പറഞ്ഞതായിരിക്കും, നമുക്കത് കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ എൻ്റെ അർത്ഥം അത് തന്നെ, ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ മീമാംസ പൂർവമീമാംസ രണ്ടിനും മീമാംസ എന്ന് പറയുന്നു. പക്ഷെ പൂർവമീമാംസയിൽ നിന്ന് അധികമായി ശ്രുതി ചർച്ച ചെയ്യുന്നത് ഈശ്വരന്റെ പരമാത്മ ജീവന്റെ പരമാത്മഭാവത്തെ കുറിച്ചാണ്. ഈശ്വരം ആത്മാനം, അതിന് എത്രയോ ശ്രുതികൾ ഇവിടെ ഭാഷ്യകാരൻ്റെ അടുത്ത് കാണിക്കുന്നു. ഇതിന് ദയാനന്ദ സരസ്വതി ഒരു സമാധാനം പറയുന്നു. ദയാനന്ദ സരസ്വതി പറയുന്നത് ആര്യസമാജത്തിന്റെ സ്ഥാപനം, ഈ പറയുന്ന ശ്രുതികളെന്ന് പറയുന്ന ഒട്ടും മുക്കാലും എല്ലാം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണ് എന്നാണ് ദയാനന്ദ സരസ്വതി പറയുന്നത്. ഇതൊന്നും ഒറിജിനൽ ശ്രുതിയല്ല, ശ്രുതിയിൽ പിൽക്കാലത്ത് ചേർത്തതാണ് ഭാഷ്യകാരൻ ഈ പറഞ്ഞിരിക്കുന്നത്. 10,000 വർഷമെങ്കിലും കൊണ്ട് കുറെ കൂട്ടിച്ചേർക്കലുകൾ ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം വിട്ടിട്ട് ബാക്കി ശ്രുതിയായിട്ട് സ്വീകരിക്കാൻ പറ്റും. കാരണം ഇതെല്ലാം ചർച്ച ചെയ്യുന്ന കൂടുതലും ബ്രാഹ്മണ ഭാഗങ്ങളാണ്. മന്ത്രബ്രാഹ്മണയോ വേതഹ എന്ന് പറയുന്നതിന് ദയാനന്ദ സരസ്വതി അംഗീകരിക്കുന്നില്ല. ബ്രാഹ്മണം വേദമേ അല്ല, അതൊക്കെ വേദത്തിൻ്റെ വ്യാഖ്യാന രൂപത്തിൽ പിൽക്കാലത്ത് എഴുതിയാണ്. അതിനകത്താണ് ഈ അദ്വൈതമെല്ലാം കടന്നു വരുന്നത്. ഭാഷകാരൻ പറയുന്ന ശ്രുതികളൊക്കെ അവിടെയാണ്. അതുകൊണ്ട് അദ്വൈതം വേദത്തിലില്ല, വേദത്തിൽ ദ്വൈതമേ ഉള്ളൂ. അവിടെ സൃഷ്ടികർത്താവായ ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഈശ്വരൻ അങ്ങനെയുള്ളൂ. അല്ലാതെ ഭാഷകാരൻ പറയുന്ന പോലെ ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുന്നത് ഇല്ല എന്നാണ് ദയാനന്ദ സരസ്വതിയുടെ വ്യാഖ്യാനം. അദ്ദേഹത്തിൻ്റെ പരമ്പര അതാണ്. ഈ പറയുന്ന പല ശ്രുതികളും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ശ്രുതിയേ അല്ല, ശ്രുതി വ്യാഖ്യാനങ്ങളാണ്. അതുകൊണ്ടാണ് ജൈമിനി അങ്ങനെ വ്യാഖ്യാനിക്കാത്തത് എന്നാണ്. ജൈമിനിയുടെ കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാഷകാരം പറയുന്ന അതല്ല, ഇതൊക്കെ ജൈമിനിയുടെ കാലത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം വളരെ ഒരു ദയാനന്ദ അഭിപ്രായമൊക്കെ സ്വീകരിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലിരിക്കുന്ന ധാരണകളെല്ലാം മാറിപ്പോകും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈശ്വരപ്രോക്തമാണ്, ഋഷിപ്രോക്തമാണെന്നൊക്കെ പറയുന്നത് എല്ലാം പോവും. ഋഷി എന്ന് പറയുന്നത് ആധുനികന്മാരാണെന്നാണ് ദയാനന്ദ സരസ്വതി പറയുന്നത്. ഇവരൊന്നും പ്രാചീന ഋഷിമാരൊന്നും അല്ല, പിൽക്കാലത്ത് വന്നവരാണ്. അതിന് ദയാനന്ദ സരസ്വതി പറയുന്നത് അള്ളോപനിഷത്ത്. സരസ്വതി ഉപനിഷത്ത്, ഗണപതി ഉപനിഷത്ത്, ഇങ്ങനെ നൂറുകണക്കിന് ഉപനിഷത്തുകളുണ്ട്. ഇതൊക്കെ പൗരാണിക കാലത്തിൽ വന്നതാണ്. ഇതൊക്കെ എങ്ങനെ ഉപനിഷത്താവും? ഇതെല്ലാം ഋഷിപ്രോക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഋഷി എന്ന് പറഞ്ഞ് ഇതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ വേണമെങ്കിൽ അവർ ഋഷിമാരായിക്കൊള്ളട്ടെ, അതെല്ലാം ആധുനിക ഋഷിമാരാണ് എന്നാണ്. അപ്പോൾ ഒരുപാട് ധാരണകൾ തിരുത്തേണ്ടി വരും. പക്ഷെ അത് അദ്വൈതികൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടെല്ലാം കണ്ണടച്ചൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. എല്ലാം കണ്ണ് തുറന്ന് പരിശോധിക്കണം എന്നാണ്. ശേഷത്വ പ്രവൃത്തി ഹേത്വ അഭാസി ചാരീരന്ന ശക്തിയിലെ തഥാഹി തം അധികം ശാരീരാദീശനം ആത്മാന ദർശയന്തി ശ്രുതയ. എത്രയോ ശ്രുതികൾ ഭാഷകാരനടുത്ത് കാണിക്കാനുണ്ട്. ഉപനിഷത്തുകളിൽ അസംസാരിയായ ഈശ്വരനായ ആത്മാവിനെയാണ് പറയുന്നത്. മുമ്പ് പറഞ്ഞ ശ്രുതികളെ തന്നെ ഇവിടെ വീണ്ടും എടുത്ത് കാണിക്കുകയാണ്.